അതിലൂടെ താൻ ഇഷ്ടപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന, താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാനുമുള്ള കഠിനമായ പ്രയത്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വ്യക്തികളുടെ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ പലപ്പോഴും സ്നേഹത്തിന്റെ പേരിൽ വീടുകൾ വിട്ട് ഓടിപ്പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ സ്നേഹമെന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതും അതിനുവേണ്ടി പലപ്പോഴും പല രൂപത്തിലുള്ള അത് നേടിയെടുക്കുവാനും അത് നിലനിർത്തുവാനുമുള്ള പലപ്പോഴും മനുഷ്യൻ അതിനുവേണ്ട ഒരുപാട് കാര്യങ്ങൾ പല വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവനായും നാം കാണുന്നു നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. എന്നാലൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സ്നേഹവും ഏറ്റവും അധികം കൃപയും അല്ലെങ്കിൽ ഇഷ്ടവും ആരോടായിരിക്കണമെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിനുള്ള മറുപടി ഏകനായ പടച്ചതമ്പുരാനായിരിക്കണം എന്നതാണ്. ഏറ്റവും അധികം സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനുമുള്ളത് അള്ളാഹുവിനോടാണ്, പിന്നീട് അവന്റെ പ്രവാചകനോടാണ്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുവാനും സ്നേഹിക്കുവാനും അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കുവാനും അവന്റെ ഇഷ്ടം നേടിയെടുക്കുവാനുമുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്തുവാനും സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി എല്ലാം ത്യജിക്കുവാൻ, വീട്ടിലെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാൻ, കുടുംബക്കാരെ ഉപേക്ഷിക്കുവാൻ, ജോലി ഉപേക്ഷിക്കുവാൻ, ഒരു സ്വന്തം നാട് ഉപേക്ഷിക്കുവാനൊക്കെ മനുഷ്യൻ തയ്യാറാകുന്നു. ഇങ്ങനെ തയ്യാറാകുന്ന മനുഷ്യന് താൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ട തന്റെ രക്ഷിതാവിനെ, അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങളെ മാറ്റി നിർത്തുവാനും അതിനുവേണ്ടി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു ഹദീസിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസിന്റെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വചനമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു വാക്യം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖാല മൻ ആദലി വലിയം ഫഖദ് ആദൻതുഹു ബില്ലഹബ്, എന്റെ ഒരു വലിയനോട് ആരാണോ ശത്രുത വെക്കുന്നത് അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ അള്ളാഹുവിന്റെ വലിയ എന്നത് അള്ളാഹുവിന്റെ വലിയ അലാ ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അവൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ജീവിത രീതികൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകളാണ്. അവർ ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന് അല്ലാഹു പറയുന്നു. അല്ലദീന ആമനു, അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണാം അവർ വിശ്വാസമുള്ളവരാണ്, വിശ്വാസികളാണ്. വക്കാനു എത്തക്കൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമാണ് അവര്. അപ്പൊ അത്തരം ആളുകളോട് വിദ്വേഷവും വെറുപ്പും വെക്കുന്നത് അള്ളാഹുവിന്റെ വിദ്വേഷങ്ങൾക്കും വെറുപ്പുകൾക്കും കാരണമായി തീരുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും ഔലിയാക്കന്മാരെന്ന് പറയുന്നത് കുളിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത, വസ്ത്രം മാറുകയോ നഗ്നരായി നടക്കുകയോ ഒക്കെ ചെയ്യുന്ന, വസ്ത്രം മര്യാദയ്ക്ക് കൊടുക്കാത്ത ആളുകളെയൊക്കെയാണ് നമ്മൾ ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് കൊണ്ടുവരാറുള്ളത്. യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ മാതൃകാ പുരുഷന്മാരാണ്. പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ജീവിതക്രമങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും സമൂഹത്തിന്റെ മുമ്പിൽ അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തവരാണ്. പ്രവാചകന്മാരുടെ കീഴോട്ടിങ് വരുമ്പോൾ ഈ സമുദായത്തിലെ പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായ സ്വഹാബിയായി അറിയപ്പെടുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമാണ്, മാതൃകയാണ്. ഒന്നും തന്നെ സമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കുവാനുള്ളതോ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാത്ത, സ്വീകരിക്കാത്ത ഒരു മനുഷ്യനായിക്കൊണ്ടോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണുന്നില്ല. പ്രവാചകന്റെ സഹാബത്തിലെ ആരെയും നമുക്ക് കാണാറില്ല. പക്ഷെ ആധുനിക യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഔലിയാക്കന്മാരെന്ന് പറയുന്നത് വസ്ത്രം ധരിക്കാത്തവരും കുളിക്കാത്തവരും നമസ്കരിക്കാത്തവരും ഒക്കെ അതിന്റെ പട്ടികയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിന്റെ മാതൃകയിൽ ഉൾക്കൊള്ളേണ്ടവരാണ് ഔലിയാക്കന്മാർ. അവരെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവന്റെ പിൻഗാൻ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്ന വിധം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, എന്റെ വലിയനോട് ആരാണോ ശത്രുത പുലർത്തുന്നത് അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. അതിനപ്പുറമുള്ളവരെ ആരു തന്നെ പരിചയപ്പെടുത്തിയാലും അതിനെ തിരസ്കരിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നർത്ഥം. വിശദീകരിക്കുന്നില്ല ആ വിഷയം, മറ്റൊരു വിഷയമാണ് തുടർന്ന് വരുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. റബ്ബിന്റെ സ്നേഹം നേടുന്ന ഒരു മനുഷ്യന്, റബ്ബിന്റെ ഇഷ്ടം നേടുന്ന ഒരു മനുഷ്യന്, ആ റബ്ബിന്റെ സ്നേഹം നേടിയെടുക്കുവാനും ഇഷ്ടം നേടിയെടുക്കുവാനുമുള്ള മാർഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ തറലതു അലൈഹി. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് ഒരടിമയ്ക്ക് എന്താണോ നിർബന്ധമായി കൽപ്പിച്ചിരിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ എന്തൊന്നാണോ നിർബന്ധമായി അവൻ ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത്, ആ കൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അഹബ്ബ ഇലയ്യ, അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത്. അപ്പൊ ഒരു അടിമയിൽ നിന്ന് പടച്ച തമ്പുരാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യം. ആ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിക്കുന്നത്, ഒരടിമയെ അള്ളാഹു സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് അഹബ്ബ ഇലയ്യ മിമ്മ തറലതു അലൈഹി, ഞാൻ അവന്റെ മേൽ നിർബന്ധമായി കൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഏതുണ്ടോ അത് നിർബന്ധമായും ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് എന്നിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം. ഇത് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ട ഒന്നാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ലോകത്ത് വ്യത്യസ്തമായ കർമ്മങ്ങൾ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുവാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. തടസ്സം വരുന്നുണ്ടോ, വിഘ്നം വരുത്തുന്നുണ്ടോ, മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളിലേക്ക് നമുക്ക് അടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതും അടുക്കേണ്ടതും നമ്മളാണ്, ചിന്തിക്കുക നമ്മൾ. തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്നാൽ എന്റെ അടിമ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് അവൻ നിർബന്ധമായ കർമ്മങ്ങളിലൂടെ എന്നിലേക്ക് അടുക്കുന്നതാണ്. എന്നാൽ എന്റെ അടിമ സുന്നത്തായ കർമ്മങ്ങളിലൂടെ, നവാഫിലുകളായ കർമ്മങ്ങളിലൂടെ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. തഖറബു ഇലയ്യ, എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ, എന്റെ ഇഷ്ടം അവന് നേടിയെടുക്കുന്നത് വരെ, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ അടിമ നന്മകൾ ചെയ്തുകൊണ്ട്, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അവർ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ കൊണ്ടുവരുന്ന സുന്നത്തായ കർമ്മങ്ങൾ മുഖേന റബ്ബിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കുവാൻ സാധിക്കുന്നു. ഒരുപാട് സുന്നത്തായ കർമ്മങ്ങളുണ്ട്, വിശദീകരിക്കുവാനുണ്ട് തുടർന്നുകൊണ്ട് ഇൻഷാല്ലാ. അപ്പൊ അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്ന, പ്രവാചകൻ നിശ്ചയിച്ചു തന്നിരിക്കുന്ന സുന്നത്തായ ജീവിതത്തിലെ ഒരുപാട് കർമ്മങ്ങൾ, ഈ സുന്നത്തായ കർമ്മങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലൂടെ കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുവാനുള്ള കാരണമായി തീരുന്നു. അപ്പൊ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുവാനുള്ള മറ്റൊന്നാണ് സുന്നത്തായ കർമ്മങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇനി അങ്ങനെ ഞാൻ അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എന്നിലേക്ക് അടുക്കുകയും അവനെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി വയദുഹു അല്ലദീ യബ്തശു ബിഹാ വറിജ്ലുഹു അല്ലദീ യംശി ബിഹാ ഫഇൻ സഅലനീ ലഊതിയന്നഹു. എന്നിലേക്ക് ആ മനുഷ്യനങ്ങ് അടുത്തു കഴിഞ്ഞാൽ, സുന്നത്തായ കർമ്മങ്ങളിലൂടെ അടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങൾ എന്താണ്? ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിന്റെ സ്നേഹം ആ അടിമയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതിന്റെ അടയാളം നമ്മുടെ ജീവിതത്തിലേക്ക് കാണുന്നത് എപ്പോഴാണ്? അള്ളാഹു പറയുന്നു, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന്റെ കേൾവി പിന്നീട് റബ്ബിന്റെ കൽപ്പനക്കല്ലാതെ അവൻ ഉപയോഗപ്പെടുത്തുകയില്ല. റബ്ബ് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് കേൾക്കുവാനാണ് അവന്റെ കാതുകൾ അവൻ ഉപയോഗപ്പെടുത്തുക. റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്ന് കേൾക്കുവാൻ അവന്റെ കാതിനെ അവൻ ഉപയോഗപ്പെടുത്തുകയില്ല. അവൻ കാണുന്ന കണ്ണ് അത് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്തോ അത് കാണുന്നവനായി മാറും അവൻ. അള്ളാഹുവിന് വെറുപ്പുള്ളത് എന്താണോ അതിൽ നിന്ന് മാറി നിൽക്കുന്നവനായിരിക്കും അവൻ. അവന്റെ കൈകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അവന്റെ കരങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് റബ്ബിന് കോപമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് പിന്നെ പോവുകയില്ല. കാരണം അവന് റബ്ബിനെയാണ് ഓർമ്മയുണ്ടാകുന്നത്, റബ്ബിന് വേണ്ടിയാണ് അവന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അവന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ റബ്ബിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം മാത്രമായിരിക്കും. തിന്മയിലേക്ക് ആ കൈകൾ കടന്നു പോകുന്നിടത്ത് അതിനെ മാറ്റിവലിക്കുവാനും അതിനെ തിരിച്ചെടുക്കുവാനും അവന് സാധിക്കും. അവൻ നടന്നു പോകുന്ന കാല്, അവൻ സഞ്ചരിക്കുന്ന കാല്, അത് റബ്ബിനിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവൻ നടന്നു പോവുകയില്ല. ഏതൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുമ്പോഴും അവനൊരു ചിന്തയുണ്ടാകും, ഒരു തീരുമാനമുണ്ടാകും. അവന്റെ മനസ്സിലെ ഒരു ചിന്ത എന്താണ്? അത് റബ്ബിന് ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ എന്ന് അവന്റെ ജീവിതത്തിൽ അവന്റെ നടത്തത്തിൽ അവൻ ചിന്തിക്കും. ഇനി ആ മനുഷ്യൻ റബ്ബിലേക്ക് ഇങ്ങനെ അങ്ങ് അടുക്കുമ്പോ നീ അവൻ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, ഞാനവന് നൽകുകയും ചെയ്യും. അവൻ എന്നോട് രക്ഷ തേടുകയാണെങ്കിൽ ഞാൻ അവന് രക്ഷ നൽകും. അവൻ എന്നോട് സഹായം തേടുകയാണെങ്കിൽ ഞാനവന് സഹായം നൽകും. ഈ ഒരു പരുവത്തിലേക്ക്, ഒരു അടിമയ്ക്ക് അള്ളാഹുവിലേക്ക് അങ്ങ് അടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ഇഷ്ടം, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും. നമ്മളുടെ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്, നിർബന്ധമായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അതോടൊപ്പം സുന്നത്തായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചു കൊണ്ടുവരിക. എങ്ങനെയായാൽ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നും അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ തെറ്റായ ഒരു കാര്യത്തിലേക്ക് പോകുന്ന അവന്റെ കാഴ്ചയോ അവന്റെ കേൾവിയോ അവന്റെ കൈകളോ അവന്റെ കാലുകളോ തിന്മയായ ഒരു മാർഗത്തിലേക്ക് പോകുന്ന ചുറ്റുപാട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്നും അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുന്നവനായിരിക്കും അവനെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടെ നിർത്തുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ, ഒരു അടിമയെ അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ സ്നേഹം അങ്ങുണ്ടായി കഴിഞ്ഞാൽ ആ അടിമയെ സംബന്ധിച്ച് അള്ളാഹു തന്റെ മാലാഖമാരോട് പറയുക പോലും ചെയ്യുമെന്നും അവരോടുകൂടി നിങ്ങൾ ഇന്ന അടിമയെ സ്നേഹിക്കണമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ ഇന്നല്ലാഹ യുഹിബ്ബു ഫലാനൻ ഫഅഹബ്ബിഹു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അഹബ്ബല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുദ ഒരു അടിമയെ നാദാ ജിബ്രീൽ ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫലാനൻ അള്ളാഹു ഞാനിതാ ഇന്ന ഒരു അടിമയെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീലിനോട് പറയും. ഫയുഹിബ്ബുഹു അങ്ങനെ ജിബ്രീലും അവനെ സ്നേഹിക്കുന്നു. പയ്യുനാദി ജിബ്രീൽ അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയും, ഫീ അഹ്ലിസ് സമാ ആകാശത്തിലുള്ള ആളുകളോട് വിളിച്ചു പറയുന്നു, പയ്യുനാദി ജിബ്രീലും ഫീ അഹ്ലിസ് സമാ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനം വഅഹിബ്ബു അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നാ ലില്ലാഹിമയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അവനെ സ്നേഹിക്കണം. യാ അഹ്ലിസ് സമാ ആകാശത്തിന്റെ ആളുകളെ, അഹ്ലുകാരെ, നിങ്ങളും അവനെ സ്നേഹിക്കണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ നോക്കുക, നിങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹം എന്നത് ലഭിക്കുന്ന ഒരു മനുഷ്യന് തന്റെ കർമ്മങ്ങളെ നിയന്ത്രിക്കുവാനും തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും സാധിക്കും. ഒരു തിന്മയിലേക്ക് പോകുമ്പോൾ അത് തിന്മയാണെന്നും മാറി നിൽക്കണമെന്നും നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടുമെന്നർത്ഥം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നടക്കുന്നതും പോകുന്നതും പിടിക്കുന്നതും കരങ്ങളുടെ പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നിലേക്കാണോ അല്ലേ എന്നത് അത് നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. എന്തിന്? ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ തയ്യാറുണ്ടോ എങ്കിൽ അള്ളാഹു അവനെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ചെല്ലാൻ തയ്യാറുണ്ടോ, അല്ലാഹ് നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരടിമക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത എന്താണോ, ആ സ്ഥാനമായിരിക്കും അടിമയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. അള്ളാഹുവിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ പ്രതീക്ഷ സ്നേഹവും ആഗ്രഹിക്കുന്ന വിശ്വാസിക്ക് അത് ലഭിക്കും. നമ്മൾ ആലോചിച്ചു നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹദീസ് നമുക്ക് കാണുന്നത്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അന ഇൻദ ലന്നി അബ്ദി, ഞാൻ എന്റെ അടിമയെ അടിമ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ ചിന്തയുടെ അടുക്ക, ആ ചിന്തക്കനുസരിച്ചുകൊണ്ടാണ് ഞാൻ അവന്റെ അടുക്കലുണ്ടാവുക. അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണോ ഒരടിമക്ക്, ആ പ്രതീക്ഷക്കനുസരിച്ചുകൊണ്ട് അടിമയുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. എന്താണ് റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് പ്രതീക്ഷകൾ ഒരുപാട് തകിടം മറിഞ്ഞ കോലത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റബ്ബിനെ കുറിച്ചൊരു പ്രതീക്ഷയുമില്ല. ആ റബ്ബിൽ നിന്ന് പാപങ്ങൾ പുറത്തു തരുന്ന ഒരു റബ്ബാണ് എന്ന പ്രതീക്ഷ പോലും ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അധികം ആളുകളിൽ നിന്നും അകന്നു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ചൊരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്താനും മനുഷ്യന് സാധിക്കുന്നില്ല. ആരിലാണോ പ്രതീക്ഷയർപ്പിക്കുന്നത്, ആ പ്രതീക്ഷയർപ്പിക്കുന്നവന്റെ മുമ്പിലാണ് മനുഷ്യന്റെ കരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്, എന്നെ കുറിച്ചുള്ള ഓർമ്മയും എന്നെ കുറിച്ചുള്ള ചിന്തയും ഒരടിമക്കുണ്ടോ എങ്കിൽ ആ അടിമയോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. എന്നെ കുറിച്ചുള്ള ചിന്തയും എന്നെ കുറിച്ചുള്ള ഓർമ്മയും ഒരടിമയുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ അടിമയുടെ കൂടെ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവും ഉണ്ടായിരിക്കും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ എന്നെ കുറിച്ച് അവന്റെ മനസ്സുകളിൽ ഓർക്കുകയാണെങ്കിൽ എന്ത് ഞാനും അവനെ കുറിച്ച് ഓർക്കുകയും അവന് സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഒരു സമൂഹത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ടാണ് അവൻ എന്നെ സ്മരിക്കുന്നതും എന്നെ ഓർക്കുന്നതും എന്നെ പറയുന്നതുമെങ്കിൽ ആ ഒരു സമുദായത്തെക്കാൾ ഉത്തമമായ മാലാഖമാരുടെ മലക്കുകളുടെ സമീപം നിന്നുകൊണ്ട് അവനെ സംബന്ധിച്ച് ഞാനും ഓർക്കുകയും ഞാനും പറയുകയും ചെയ്യും. അപ്പൊ റബ്ബിനെ കുറിച്ചുള്ള എന്തൊരു ചിന്തയാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ മനസ്സിലെ ചിന്തക്കനുസരിച്ചുകൊണ്ട് റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈൻ തഖറബ ഇലയ്യ ബിശിബിരിൻ, എന്നിലേക്ക് എന്റെ അടിമ ഒരു ചാണടുക്കുകയാണ് എങ്കിൽ തഖറബത്തു ഇലൈഹി ദിറാഅ, അവനിലേക്ക് ഒരു മുഴം അടുക്കുവാൻ ഞാൻ തയ്യാറാണ്. റബ്ബിലേക്ക് നമ്മളൊരു ചാൺ അടുക്കുവാൻ തയ്യാറുണ്ടോ? നമ്മളൊരു ചാൺ നമ്മുടെ റബ്ബിലേക്ക് നടന്നടുക്കുവാൻ തയ്യാറുണ്ടോ? എങ്കിലൊരു മുഴം അടുക്കുവാൻ റബ്ബ് തയ്യാറാണ്. എന്താണ് റബ്ബിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ ദിറാഅൻ തഖറബതു ഇലൈഹി ബാഅ, എന്നിലേക്ക് ഒരു മുഴമാണോ അവൻ അടുത്തു വരുന്നത് എങ്കിൽ അവനിലേക്ക് ഞാനൊരു മാറടുത്തു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് പറയുന്നു, എന്നിലേക്ക് നടന്നു വരികയാണോ എന്റെ അടിമ എങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. എന്താണ് റബ്ബിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്ത? റബ്ബിലേക്ക് ഒരു ചാൺ അടുക്കാൻ തയ്യാറായാൽ റബ്ബ് അതാ ഒരു മുഴമടുത്തു കൊണ്ട് വരുന്നു. ഒരു മുഴമടുക്കാൻ തയ്യാറായാൽ അതാ ഒരു മാറടുത്തുകൊണ്ട് റബ്ബ് വരുന്നു. റബ്ബിലേക്ക് നടന്നടുക്കുവാൻ തയ്യാറാണോ? റബ്ബ് അതാ ഓടിക്കൊണ്ട് നമ്മുടെ സമീപത്തിലേക്ക് വരുന്നു. ആലോചിച്ചു നോക്കുക, റബ്ബിനെ കുറിച്ചുള്ള ബോധം എന്താണ്? റബ്ബിനോടുള്ള സ്നേഹം എന്താണ്? റബ്ബിനോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹവും ഒരു ഇഷ്ടവും റബ്ബിന് വേണ്ടി സ്നേഹിക്കുകയും റബ്ബിന് വേണ്ടി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ما بعد, أيها الإخوان, أوصيكم عباد الله بنفسي بتقوى الله. സർവശക്തനായ പടച്ചതമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിന്റെ സ്നേഹവും നേടിയെടുക്കുവാനും നൽകുവാനുമുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചു വന്നിരുന്നത്. ആ വിഷയം വിശദീകരിക്കാനുള്ളതാണ്, അടുത്ത ആഴ്ച തുടർന്നുകൊണ്ട് വിശദീകരിക്കാവുന്നതാണ്. ഇന്ന് മറ്റൊരു വിഷയം, മറ്റൊരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. ജുമുഅ അതൊരു വിശ്വാസിയുടെ ജീവിതത്തിലെ നിർബന്ധമായ ഒന്നാണ്. പ്രതിബന്ധങ്ങളില്ലാത്ത ഏതൊരു മുസ്ലിമിനും നിർബന്ധമായ ഒന്നാണ് ജുമുഅ നമസ്കാരത്തിന് പങ്കെടുക്കുക എന്നത്. ഇന്ന് ബാങ്ക് കുറെ നേരത്തെയാണ്, അതാൻ 11:30-ക്കാണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നേരം വൈകിയെത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകാറുണ്ട്. കാരണങ്ങളും പ്രതിബന്ധങ്ങളും മുഖേന നേരം വൈകുന്നതിനപ്പുറം യാതൊരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ സമയം വൈകുന്നത് നമ്മുടെ ജുമുഅയുടെ പരിപൂർണത ലഭിക്കുവാനുള്ള ആ ഒരു സിഫത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതിബന്ധങ്ങളില്ലാതെ നേരം വൈകുന്നു എന്നത് പരിപൂർണമായ ഒരു ജുമുഅയുടെ പ്രതിഫലം ലഭിക്കുന്നതിൽ നിന്ന് കുറഞ്ഞു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ ഒരു ജുമുഅ കൊണ്ടൊരു മനുഷ്യന് ലഭിക്കുന്ന നേട്ടങ്ങളും ജുമുഅ ദിവസത്തിന്റെ പ്രാധാന്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ ഗഹനമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ വയതതഹറു മസ്തതാഅ മിൻ തുഹിരിൻ വയദ്ദഹിരു മിൻ ദുഹിനിഹി വയമസ്സുഹു മിൻ ത്വീബി ബൈതിഹി സുമ്മ യഖ്റുജു ഫലാ യഫറിഖു ബൈന ഇത്നൈനി സുമ്മ യുസല്ലി മാ കുതിബ ലഹു ثم ينصت اذا تكلم الامام الا غفر له ما بينه وبين الجمعه الاخرى صلى الله عليه وسلم ഉദ്ധരിക്കുന്ന വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക, മൊത്തത്തിൽ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും സുഗന്ധം പൂശുകയും വീട്ടിൽ നിന്ന് സുഗന്ധം പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് വരികയും ജനങ്ങൾക്കിടയിൽ പിന്നെ വിഫരിക്കില്ലാത്ത വിധം വന്നിരുന്നു കൊണ്ട് തനിക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ആ നമസ്കാരം ഉണ്ടാക്കാത്ത നമസ്കരിച്ചുകൊണ്ട് ഇമാമിന്റെ ഖുതുബകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ആ ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, കാനയൗമുൽ ജുമുഅത്തി വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസാജിദ് മസ്ജിദ് അലാ ബാബിൽ മസ്ജിദ് പള്ളികളുടെ വാതിലുകളിൽ വാതിൽക്കലിൽ മാലാഖമാറുണ്ടായിരിക്കും. എന്തിനു വേണ്ടി? കാനയൗമുൽ ജുമുഅ യൗമൽ ജുമുഅ യക്തുബൂനൽ അവ്വല ഫൽ അവ്വല ആദ്യം വന്നവനെ ആദ്യമായിക്കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാലാഖമാർ പള്ളിയുടെ വാതിൽക്കലുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ പ്രതിഫലമായിക്കൊണ്ട് ആ ജുമുഅയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രതിഫലമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, യഹൂദിയ ബദനത്തിൻ ഒരൊട്ടകത്തെ അറുത്ത് ബലി നൽകിയ പ്രതിഫലമാണ് ഒന്നാമത്തെ സമയമെത്തുന്ന മനുഷ്യന്. അതേപോലെ തന്നെ ബക്കറ പശുവിനെ അറുത്ത് കാളയെ അറുത്ത് ധർമ്മം ചെയ്തതിന് സമമാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സമയത്തെ സംബന്ധിച്ച് കപുഷൻ ആടിനെ അറുത്ത് ദാനം നൽകിയതിന്റെ പ്രതിഫലമാണെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോന്നിന്റെയും സമയത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രതിഫലങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് ജുമുഅ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നിർബന്ധമായ ഒരു കർമ്മമാണ്. ആ നിർബന്ധമായ കർമ്മങ്ങളിലേക്ക് അതിന്റെ സമയങ്ങളിൽ തന്നെ എത്തുവാൻ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഫൈദാ ഖറജൽ ഇമാമു തവൗസുഫഹും വയസ്തമിഊന അസ്-സിക്ര മാലാഖമാർ രേഖപ്പെടുത്തപ്പെടുന്ന ആ രേഖപ്പെടുത്തൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയാണ്. ഇതാ ഹറജൽ ഇമാം മിമ്പർ അങ്ങ് മിമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇമാം എന്താണ്? അവരവരുടെ ഏടുകൾ മടക്കി വെക്കുകയും ഖുതുബകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് നേരത്തെ പള്ളിയിലെത്തുവാനും ഒരു ജുമുഅയുടെ പരിപൂർണമായ ഒരു പ്രതിഫലം നേടിയെടുക്കുന്ന രൂപത്തിൽ അത് ഉൾക്കൊള്ളുവാനും നമ്മൾ പരിശ്രമിക്കുക. ഉദുറുകളില്ലാത്ത വിധം നേരം വൈകുന്നത് പ്രതിഫലങ്ങളിൽ നിന്ന് നഷ്ടം വരുത്തുകയും അതിന്റെ പേരിൽ ഒരുപക്ഷെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടവരായി നമ്മൾ മാറുകയും ചെയ്തേക്കാം എന്ന് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ആ നിരക്ക് വിഷയങ്ങളെ കാണുകയും ഉൾക്കൊള്ളുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തലാണ് എന്ന് നാം സൂചിപ്പിച്ചു. ആ രൂപത്തിൽ ജീവിതത്തിന് മാറ്റം ഉൾക്കൊള്ളുവാനും വളർന്നു വരുവാനും നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗമായി കിടക്കുന്നവരുടെ രോഗത്തിന് ശമനമാക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياء منهم والأموات ربنا إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر دعوانا الحمد لله رب العالمين صلى الله عليه وسلم.